ധാർമ്മികാമേശ ഇതം ശബ്ദത്തിന്റെ രൂപങ്ങളാണ് മകാരാന്ത ഇതം ശബ്ദം. അനയോഹോ എന്നടുത്ത് എങ്ങനെ സൂത്രം വന്നു? ഇതം ഹോസന്നിരിക്കുമ്പോ അതുകൊണ്ട് ഇത ഹോസന്നിരിക്കുമ്പോ അനാപ്യഹന്ന് വന്നു. പിന്നെ ഹോസിച്ച വെച്ചവയവായ അനയോഹോ എന്ന് വന്നു. ഏ ബി എന്നടുത്ത് ഏത് വന്നു? സൂത്രം ഏത് വന്നു? മുഴുവൻ തീർന്നില്ലേ? ഓ അത്രേ ഉള്ളു. ഏ ബി എന്നുള്ള വന്നില്ലേ? അത് ശരി. ഇതം സു എന്നിരിക്കെ എന്തോന്നു നമോ മഹ. പിന്നെ അതോ അയ്യ ഇതോ ആയി അത്രേ ഉള്ളൂ. സൂത്രം അറിയത്തില്ല. ഇതോ ഐ പുൻസി. പിന്നെ അയം ഇമോ എന്നുള്ളടത്ത് ഇതം ഹോന്നിരിക്കുമ്പോ ഏതൊന്നു? പ്രധാന ഹാതോണ ഇത. പിന്നെ ദശകാരത്തിൽ മാലം വന്നു ഇമ ഹോന്നിരിക്കുമ്പോ വൃദ്ധി. ഓ അനേന അത് പറഞ്ഞു. ഇതം ടാന്നിരിക്കുമ്പോ ഇതം ടാ ഇത് സ്ഥിത പ്രധാന ഹാതോണ ഇത ടാ ഇത്യത്ര അനാപ്യ ഗുണം അനേന ആവിധി പ്രത്യാഹാര ഇതം ഭ്യാം ഹ്യദാദിനാഹദോഗുണെ ഇത ഭ്യാം ഹലി ലോപഹ ഇത് പോയി അഭ്യാം അഭ്യാം നൽകുന്നിടത്ത് സുജാ ദീർഘം സുവിചാന്ന് പറയുന്ന ദീർഘം വരുന്നിടത്ത് അദന്തമായ അംഗത്തിനാണ് ദീർഘം വിധിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അദന്തമായ അംഗമില്ല, കേവല അകാരമാണ്. ഇവിടെ പറയുന്നു അദന്തമായ അംഗത്തിന് അകാരാന്തമായ അംഗത്തിന് വിധിക്കുന്ന കാര്യം കേവല അകാരത്തിനും വരാം എന്നാണ് ആദ്യന്തവക ദേഹസ്മിൻ അല്ലെങ്കിൽ വ്യപദേശിവ ദേഹസ്മിൻ എന്ന് പറയും. ഒന്നിനു വരുന്ന കാര്യം അതിനും വരാം, അത് അന്തത്തിനും വരാം, അല്ലെങ്കിൽ തദന്തത്തിന് വരുന്ന പോലെ തന്നെ അതിനും വരാം. അപ്പൊ അകാരാന്തമായ വിധിച്ച കാര്യം കേവലാകാരത്തിനും വരാം. പിന്നെ ഏ സൂത്രത്തിലാണ് ഇത് പഠിച്ചതുണ്ട്? എവിടെയോ പഠിച്ചു, എനിക്ക് ഓർമ്മയില്ല. ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശിവ ആയിഹി എന്നുള്ളത് ചോദിക്കും. അന്താദി വെച്ച് പറയുന്നത് എന്താണ്? ഏകാദേശത്തിനെ കുറിച്ച് പറയണം. പൂർവത്തിന്റെ അന്ത്യം പോലെയും പരത്തിന്റെ ആദ്യം പോലെയും. ഇത് പറയുന്ന അങ്ങനെയല്ല. തദന്തത്തിന് വരുന്ന പോലെ തന്നെ അതിനും വരാം. രണ്ടും രണ്ട് കാര്യമാണ്. വിപദേശിവദേകസ്മി. പിന്നെ ഇവിടെ ഹരി ലോപ എന്ന് പറയുന്നത് ലോപം വിധിച്ചത് ഇദ്ദിനാണ്. ഇവിടെ വന്ന് ഇത് പോയി. അപ്പൊ ഇതിന് ലോപം വിധിക്കുമ്പോൾ അന്ത്യത്തിന് വരാം, വരേണ്ടതാണ്. പക്ഷെ വരുന്നില്ല. അതിനെന്ത് പറഞ്ഞു? നാനർത്ഥകെ അലോന്തി വിധി അനഭ്യാസ വികാരി. അഭ്യാസ വികാരത്തെ വിടുക, ബാക്കിയുള്ള സ്ഥലത്ത് അനർത്ഥകത്തിൽ അലോന്തി വിധി വരത്തില്ല. എന്നുവെച്ചാൽ ഇതം എന്ന് പറയുന്നതിൽ ഇവിടെ അനർത്ഥകം ഏതാണ്? ഇത്. എന്തുകൊണ്ട് അത് അനർത്ഥമായി? ഏകദേശോ അനർത്ഥക. പിന്നെ അനർത്ഥമല്ലാത്തത് സമുദായോ അർത്ഥമാൻ തത് ഏകദേശോ അനർത്ഥക. ഇവിടെ അനർത്ഥകത്തിൽ അലോന്തി വിധി വരുന്നില്ല. ആഭ്യാം തോന്നുന്നു. സിംഗിളാണ്. ഇതം ഭിസ് എന്നിരിക്കുന്നു. ഇതം ഭിസ് ഇത് സ്ഥിതി തിഥാദീനമഹ അതുകൊണ്ട് ഇത ഭിസ്. ഏ സൂത്രം പറഞ്ഞ ഇവിടെ? ഏത് വരണം? കേട്ടില്ല. ഇതാണ് പറയേണ്ടത്. ഹലി ലോപം ഒന്ന് ലോപിച്ചു പോയി. പിന്നെ എന്തിരിക്കുന്നു? ആ ബിസ് എന്നിരിക്കുമ്പോൾ ഏത് വരണം? അതോ ബിസ് ഐസ്. ബിസിന് ഐസ് വരണം. അതോ ബിസ് ഐസ്. ഏതുപോലെ? രാമൈഹി. രാമൈഹി പോലെ വരേണ്ടതാണ്. അതിനെ നിഷേധിക്കുന്ന സൂത്രമാണ് ന ഇതം അതസോ രഹോഹോ അകകാരിയോർ ഇതം അതസോർ ബിസ ഐസ് ന. ഇതിൽ അക്കോഹോ എന്നുള്ള സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ വ്യാഖ്യാനമാണ് അക്കക്കാരയോഹോ. അത് നമുക്കിവിടെ ആവശ്യമില്ല. നമുക്ക് ഇത്രയും മതി. എന്താണോ ഇതം അദസോർ ബിസ ഐസ്ന. ഇതം അദസ്. ഇതം ശബ്ദം ഇത്. ഇനി അദസ് ശബ്ദ സകാരാന്തത്തിൽ വരും. ഈ രണ്ടെണ്ണത്തിനും ബിസിന് ഐസ് വരത്തില്ല. എന്നുവെച്ചാ ബിസ് എന്നിരിക്കുമ്പം ബിസിന് ഐസ് വരത്തില്ല. നേരിട്ട് വിധിക്കുകയാണ്. ഇതം ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന ബിസിന് ഐസ് വരുന്നില്ല. ആ ബിസ് എന്നിരിക്കുന്നു. പിന്നെ ഏ സൂത്രം വരും? ആ ബിസ് എന്നിരിക്കുമ്പോ ഭുവനെ ചല്ലിയത്തു ഏത്തുമെന്ന് ഏ ബിസ് വ്യത്യസ്തമെന്ന് ഏ ഭി. അടുത്ത ഇതം ചതുർത്ഥി ഇങ്ങനെയിരിക്കുമ്പോ എന്ത് വരുന്നു? പരത്തില് സർവനാമസ്മയം വരുന്നു. പൂർവത്തില് തഥാദീനാഹോദേഗുണമെന്നു. പിന്നെ ഇതസ്മൈ തഥാദീനാഹോന്നു അതേ ഗുണം വന്നു. ഇതസ്മൈ എന്ന് വരിക്കുന്നു. പിന്നെ ഹലി ലോകപ്രകാരം ഇതിലെ ഇത് ലോപിച്ചു കഴിഞ്ഞാൽ സ്മൈ എന്നിരിക്കുന്നിടത്ത് എന്തുവരും? അസ്മി എന്നിരിക്കുന്നിടത്ത് യജ്ഞാദിയുണ്ടോ? യജ്ഞാദിയുണ്ടോ? എന്തുകൊണ്ട്? സകാരം. ഇവിടെ അസ്മി എന്ന് വന്നു. പക്ഷെ ഇവിടെ ഇതം പരത്തിലെന്താണ് ഇരിക്കുന്നത്? അങ്ങേ ഇരിക്കുമ്പോ പിന്നെ ഏ എന്നല്ല ഇരിക്കുന്നു. അനാപ്യക ഒന്നുകൂടി അനാപ്യക. അനാപ്യക ഒന്നുകൂടി ആ ഇങ്ങനെന്നിരിക്കുമ്പോ വരാമോ? വരാം. വെറും വിഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്യ വിഭക്തവും ദ്വിതീയാഗമനത്തില് അത് വന്നൂടെ. പക്ഷെ ഇവിടെ വന്നേത് സർവനാമന സ്മായി വന്നു. പൂർവത്തിൽ എന്ത് വന്നു? അപ്പൊ എന്തുകൊണ്ട് ആ സൂത്രം വന്നില്ല? അത് നോക്കണ്ടേ? ഹല്ലിലോക പരമാണോ? എങ്ങനെ ഹല്ലോകം എങ്ങനെ വരും? ഇതമിന്റെ ഇതിന്റെ ലോകം വരുമെന്ന് പറഞ്ഞു. രണ്ടിന്റെ രണ്ട് നിമിത്തങ്ങളല്ലേ. ഒന്ന് പറയുന്നത് എന്താണ്? അനാപ്യക പറയുന്നത് ആപ്പ് വിഭക്തി ആയിരിക്കും ഇതിന്റെ ലോകം വരുന്നത്. എന്റെയൊക്കെ നിമിത്തങ്ങൾ ആഭിഹലാദി എന്നും പറഞ്ഞു. പറയുന്നത് പരത്തിൽ ഹലാദി ഇരിക്കുമ്പോ പൂർവത്തിന് ലോകയുത്തിന് ലോകം വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങേ ഇരിക്കുമ്പോ എന്തുകൊണ്ട് ഇത് വന്നില്ലെന്നാ ചോദിച്ചത്. അപ്പൊ അനാപ്യത വരാമല്ലോ. സ്മൈ വന്നതിന് ശേഷമല്ലേ, അതിന് മുമ്പ് അനാപ്യത വന്നൂടെ? ഹല്ല് വന്നില്ല. ഇങ്ങനെ എന്നിരിക്കുമ്പോ ഹല്ല് പരത്തിലുണ്ടാ? സ്ഥാനികതാദേശം പ്രകാരം അത് വരുമോ? എന്തുകൊണ്ടാണ് സർവനാമസ്മൈ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അനാപ്യക വരില്ല എന്ന് പറയാം. പക്ഷെ ഹല്ലിലെ സർവനാമസ്ഥ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഹലാദി ഇരുന്നു കഴിഞ്ഞാൽ ഹല്ലിലോ പോരും, അതിന് മുമ്പ് അനാപ്യക വന്നു കഴിഞ്ഞാലോ ഇത് ലോപിച്ചാലോ? ശരി, അപ്പോ അത് അനാപ്യക വന്ന് വീണ്ടും സ്മൈ വന്നു കഴിഞ്ഞാൽ രൂപം മാറിയില്ലേ? അനാന്ന് വരത്തില്ലേ? ശരി, അതുകൊണ്ട് ഏത് അതിവിടെ അല്ലല്ലോ സർവശബ്ദത്തിൽ പ്രവർത്തിച്ചുകൂടെ? അതിന് വേറെ എവിടെയെങ്കിലും പ്രവർത്തിച്ചുകൂടെ? അപവാദം ആവണമെങ്കിൽ എന്ത് വേണം? അതിന് വേറെ പ്രവർത്തിക്കാൻ ഇടമില്ലാതിരിക്കും. സർവസ്മയ എന്നിടത്ത് അത് പ്രവർത്തിക്കില്ലേ? ആ വിപ്രഷേദം വന്ന ഏത് വരും? വിപ്രഷേദേ പരം വരും. പരം വന്നു കഴിഞ്ഞാൽ ഏത് വരും? അപ്പൊ പിന്നെ അതല്ലേ വരത്തുള്ളൂ, അതാ ചോദിച്ചത്. വിപ്രഷേദ പരം വന്നു കഴിഞ്ഞാൽ അനാപ്യത വരണം. ഹലിലോക എന്ന് പറയുന്നതും അനാപ്യ നോക്കുമ്പോൾ പരം എന്ന് പറയുന്നത് അനാപ്യകയല്ലേ, ഹലിലോക. അപ്പൊ അത് ആദ്യം വരണം. ഇല്ല, അപ്പൊ അത് വരാൻ പറ്റില്ല. അപ്പൊ മറ്റത് തന്നെ വരണം. പരത്തെ എടുക്കണം. എങ്ങനെ നിത്യം? അല്ലോപ എന്ന് പറയുന്നത് നിത്യമാണ്. കൃതാകൃത പ്രസംഗിയോ വിധി നിത്യ. അപ്പൊ നിത്യം ആദ്യം പ്രവർത്തിക്കും, സ്മൈ വരും. നിത്യവിധി ആദ്യം പ്രവർത്തിക്കും. അപ്പൊ എന്തുവരും? പരനിത്യാന്തരം കപവാദാനം ഉത്തരോത്തരം ബലിയഹ. അസ്മൈ വരും. അസ്മൈ വന്നു കഴിഞ്ഞാൽ ഫലാദി കിട്ടും. വിപ്രഷയുടെ പരം കാര്യം എന്നുള്ളതനുസരിച്ച് ഇത് വരണം. പക്ഷേ അതിന് ഹല് പരത്തിൽ വേണം. ഫലെങ്ങനെ ആദ്യം വരും, ഫലെങ്ങനെ വരും? സർവനാമം സ്മൈ വരണം. അതെങ്ങനെ വരും? അത് നിത്യമായതുകൊണ്ട് അതാദ്യം വരും. സർവനാമന സ്മൈ എന്ന് പറയുന്നത് നിത്യവിധിയാണ്. അതായത് ഹല്ലോ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും അതിനൊന്നുകൂടി അത് വരും, നിത്യവിധി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് വരും? ഹലിലോകം വരും. എന്തുകൊണ്ട്? ഹലാതിരിക്കുമ്പോൾ പിന്നെ അനാപ്യയ്ക്ക് വരാൻ പറ്റില്ല. നിത്യവിധിയായ സർവനാമനസ്ഥയി പരത്തി വരുന്നു. ഒന്നു കഴിഞ്ഞാൽ ഹലിലോകപ്രകാരം ദൂപിക്കും. അപ്പോൾ ആ സ്മൈ ബഹുനേശ്വരത്ത് വരത്തില്ല. എന്തുകൊണ്ട്? അസ്മൈ ആഭ്യാം ഇദംഭ്യാം തിദാദീനഹാദുഗുണേ ഇദാഭ്യാം ഫലിലോപ ഇത്തുപോയി ആഭ്യാം സുഭിച്ച ദീർഘ ആദ്യന്തപദേകസ്മിൻ സുഭിച്ച ദീർഘ അഭ്യാം ഇദം ഭ്യസ് തിദാദീനഹ അതുഗുണേ ഇദ ഭ്യസ് ഹലിലോപഹ ഇത് ലോപഹ ബഹുവനേശ്വര്യേത്തും ഏഭ്യസേഭ്യഹ പഞ്ചമി ഇദം ങസ് ഇദം അസ് തദാദിനാഹതുഗുണേ ഇദ അസ് ഇദ അസ് ഏതാണ്? അസിംഗ്യോ സ്മാസ്മിനോ ഇദ സ്മാത് മസിംഗ്യോ സ്മാസ്മിനോ ഇദ സ്മാത് ഹലിലോപഹ അസ്മാത് ആഭ്യാം ഏഭ്യഹ ഇദം ഷഷ്ടിയകോവനത്തിൽ ഇദം അസ് തദാദിനാഹ അതോഗുണ ഇദ അസ് താങ്ങസിംഗസാം ഇനാസ്യഹ സ്യ ഇദ സ്യ ഹലിലോപഹ അസ്യ ഇദം ഓസ് തദാദിനാഹ അതോഗുണ ഇദ ഓസ് പിന്നെ അനാപ്യഹ അന ഓസ് പിന്നെ ഓസിച്ച അനേ ഓസ് ഏച്ചുവ അനയോസ് അനയോഹോ ഇദം ആം തദാദിനാഹ അതോഗുണ ഇദ ആം പിന്നെ ആമി സർവനാമന സുട്ട് ആ സാം സാം പിന്നെ ഏ സൂത്രം പറയാത്തത് ഹലിലോപഹ ഏഷാം ഇദം ങീ തദാദിനാഹ അതോഗുണ ഇദ ങീ ിരിക്കുമ്പോ ഏതാണ്? ഏതാണ്? അസിംഗ്യോ സ്മാസ്മിനോ ഇദസ്മിൻ ഹലിലോപഹ അസ്മിൻ അസ്മിൻ ഇദം ഓ സനയോ ഇദം സു തദാദിനാദോഗുണേ ഇദസു ഹലിലോപഹ ആസു ഭുവനജലത്തെ യേസു എങ്ങനെയാ രൂപങ്ങൾ? ഇനി ഇതിൻ്റെ രൂപം വ്യത്യാസം കൊടുത്തിരിക്കുന്നത് അനേന എന്നിടത്ത് ഏനേന ദിതീത്. പിന്നെ ഏനം ഏനോ ഏനാം അങ്ങനെ ഏനയോഹോ ഏനയോഹോ. ഈ രൂപങ്ങളെ പേരാണ് അന്വാദേശം, അന്വാദേശ രൂപങ്ങളെന്ന് പറയുന്നത്. ഒത്തിരി സ്ഥലത്തെ വരൂ. എവിടേക്കാണ്? ദ്വിതീയ, പിന്നെ ടാ, ഓസ്, ദ്വിതീയയിൽ എല്ലായിടത്തും വരും, പിന്നെ ടായിൽ വരും, ഓസ്. ഇതെല്ലാം വരവിരിക്കുമ്പോൾ അന്വാദേശം വരും. അന്വാദേശം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനേന എന്നുള്ള ശബ്ദം ഒരു വാക്യത്തിൽ പ്രയോഗിച്ചിട്ട് അടുത്ത് തൊട്ടടുത്ത് ആ വാക്യത്തിൽ മുമ്പലത്തെ വാക്യത്തിൽ ഈ അനേന എന്നുള്ള വാക്യം കൊണ്ട് ഏത് വ്യക്തിയാണോ പരാമർശിച്ചത് ആ വ്യക്തിയെ പരാമർശിക്കാൻ വേണ്ടി വീണ്ടും രണ്ടാമത് അതേ ഇതം ശബ്ദം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന രൂപം, അതാണ് അന്വാദേശം, അന്വാദേശ രൂപം. ഒരു വ്യക്തി ആദ്യം ഇതം ശബ്ദത്തിൻ്റെ രൂപം കൊണ്ട് പറഞ്ഞു, വീണ്ടും ഒരു പരാമർശം ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അന്വാദേശ രൂപം ഉപയോഗിക്കും. സാധാരണ പ്രോണോൺ ഉപയോഗിക്കുന്ന പോലെ രാമൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതേ വ്യക്തിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഹി എന്ന് ഉപയോഗിക്കും. അതുപോലെ ഇവിടെയും ഇതം ശബ്ദം കൊണ്ട് ഒന്നിനെ പരാമർശിച്ചിട്ട് അതേ വ്യക്തിയെ വസ്തുവിനെ പരാമർശിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ശബ്ദം, അത് ഇതം ശബ്ദത്തിൻ്റെ രൂപം തന്നെ, അത് അന്വാദേശ രൂപമാണ്. അതിന് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വിധിക്കുന്ന അടുത്ത സൂത്രം ദ്വിതീയ ടൗസ്യേനഹ ദ്വിതീയ ടാ ഓസു ഏനഹ എന്നാണ്. ദ്വിതീയയില് ടാ പരമരിക്കുമ്പോൾ ഓസ് പരമരിക്കുമ്പോൾ എല്ലാം എന്തോരും ഏനാദേശം വരും, അന്വാദേശ രൂപം എന്ന് പറയുന്ന അതിനാണ്. ഏതിനൊക്കെ വരുന്ന ഇതം ഏതത്തോഹോ ഏതത്തിന് പഠിക്കും. ഇപ്പോൾ ഇവിടെ ഇതമാണുള്ളത്, എപ്പോ അന്വാദേശം, അന്വാദേശത്തിൽ എന്താണ് അന്വാദേശം പറയുന്നു? കിഞ്ചിത് കാര്യം വിധാതും ഉപാത്തസ് കാര്യാന്തരം വിധാതും പുനരുപാദാനം അന്വാദേശ. കിഞ്ചിത് കാര്യം വിധാതും ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതിന്, ഒരു കാര്യത്തെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചൊരു കാര്യത്തെ ആദ്യം പറയുക, അതിനാണ് ബോധിപ്പിക്കുക എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ട് കാര്യാന്തരം വിധ മറ്റൊരു കാര്യം പറയുന്നതിന് വേണ്ടി പുനരുപാദാനം ആ വ്യക്തിയെ തന്നെ വീണ്ടും പരാമർശിക്കുക. അവിടെ അന്വാദേശ രൂപം ഉപയോഗിക്കണം. ഉദാഹരണത്തിൽ വ്യക്തമാണ്, യഥാ അനേന വ്യാകരണം അതീതം. ഈ അനേന എന്ന് പറയുന്ന ഏത് രൂപമാണ്? ഏതിന്റെ തൃതീയ? ഇതം ശബ്ദത്തിന്റെ തൃതീയാണ്. അപ്പൊ ഇവിടെ ബാലനാണ് മുമ്പിൽ നിൽക്കുന്നത്, ബാലനെ കുറിച്ച് പറയുകയാണ്. ബാലനായി കൊണ്ട് പിതാവ് വേദ അധ്യാപകനെ മുമ്പിൽ കൊണ്ടുപോയി, എന്നിട്ട് ബാലനെ അവിടെ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായിട്ട്. ആദ്യം പറയുമ്പോഴെന്ന് പറയുന്നതാണ്, അങ്ങനെ പറയുന്നു അനേന വ്യാകരണം അതീതം. ദാ നമ്മുടെ പയ്യൻ വ്യാകരണം പഠിച്ചിരിക്കുകയാണ്, വ്യാകരണം പഠിപ്പിച്ചിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. അപ്പൊ അനേന എന്ന് പറയുന്ന ഏതായി? ബാലൻ. ബാലൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അനേന വ്യാകരണം അതീതം. ദാ ഇവനെ വ്യാകരണം ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഇനി തീർന്നില്ല, അടുത്ത് വേദാധ്യാപകനോട് അവനെ തന്നെ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്, പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ് അവനെ കുറിച്ച്. അപ്പൊ ആദ്യം അനേന എന്ന് പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞു, ഇതം ശബ്ദത്തിന്റെ തൃതീയമുണ്ട്. രണ്ടാമത് ഇതേ പയ്യനെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് അനേന എന്നുള്ള രൂപമല്ല, പിന്നെയോ അന്വാദേശ രൂപം ഉപയോഗിക്കുന്നു. അനു ആദേശം എന്ന് വെച്ചാൽ പശ്ചാത്തുള്ള പരാമർശം, അതാണ് അന്വാദേശം. വീണ്ടും പരാമർശിക്കുകയാണ്. അപ്പൊ അവിടെ എന്തു പറഞ്ഞു? ഏനം ഛന്തു അധ്യാപയ, ഇവനെ വേദം പഠിപ്പിച്ചാലും. ഇനി പഠിക്കേണ്ടത് എന്താണ്? വേദം. അപ്പോ ഇവിടെ ഏനം എന്ന് പറയുന്ന ആരെ? ബാലനെ. ആ ബാലന് മുമ്പ് എങ്ങനെ പറഞ്ഞു? രണ്ടാമത് പറഞ്ഞ ഏനം എന്ന് പറയുന്ന അതേ ബാലനെ തന്നെയാണ്. ഇതം ശബ്ദത്തിന്റെ ദ്വിതീയാഗമന രൂപം ഏതാണ്? ഇമം എന്ന് പറയാമായിരുന്നു. അനേന വ്യാകരണം അതീതം എന്ന് പറഞ്ഞിട്ട് ഇമം ചന്തു അധ്യാപയ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ രണ്ടാമത് പറഞ്ഞത് കൊണ്ട് അവിടെ ഇമമ്മിന് പകരം എന്തുപയോഗിച്ചു? ഏനോ എന്ന് ഉപയോഗിച്ചു. ഇതാണ് അന്വാദേശം. മനസ്സിലായില്ലേ? മനസ്സിലാക്കാൻ തിരിക്കുന്നതിനൊക്കെ വീണ്ടും പറഞ്ഞാൽ ഉപയോഗിക്കുന്ന രൂപം മാറ്റി, ഇതം ശബ്ദത്തിന്റെ രൂപം തന്നെ, പക്ഷെ രൂപം മാറി ഏനമെന്നായി. അപ്പൊ ഈ ഏനം എന്നുള്ള രൂപം എങ്ങനെ ശ്രദ്ധിക്കും? അത് നമ്മളറിയണം. അതിനാണ് ഇവിടെ കാണിച്ചത്. പ്രയോഗിക്കുന്ന എങ്ങനെ? ഇപ്പൊ ഈ ഉദാഹരണം തന്നെ അതിന്റെ പ്രയോഗത്തിനാണ്. രൂപ ശ്രദ്ധിക്കുന്ന എങ്ങനെ? ഇതം പരത്തിൽ എന്തിരിക്കുന്നു? ദ്വിതീയ. ദ്വിതീയ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? അമ്മ ഒട്ട് ശസ്തിരിക്കുമ്പം ഇവിടെ പറയുന്നു ദ്വിതീയ ഓസു ഏനഹ. ദ്വിതീയ ട ഓസ് ഇതെല്ലാം പരമിരിക്കെ ഇതം ശബ്ദത്തിന് എന്തുവരും? ഏന വരും. അപ്പോ ഇതം അമ്മ നിരുന്നപ്പോ എന്തായി മാറി? ഏന അം. വിപൂർന്നപ്പോ എന്തായി? ഏനം. അതാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഏനം ഛന്തോ അധ്യാപയ. ഛന്തസ്, ഛന്തസ് എന്ന് പറഞ്ഞാൽ ഛന്തശാസ്ത്രമൊന്നുമുണ്ട്, വേദമൊന്നുമുണ്ട്, രണ്ടർത്ഥമുണ്ട്. വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ ഛന്തശാസ്ത്രവും പഠിക്കാം, അല്ല വേദവും പഠിക്കാം, രണ്ടുമുണ്ട്. ഛന്തശാസ്ത്രത്തിന് പറയും ഏനം. പിന്നെ ദ്വിതീയത് ഇതം ഔന്നിരിക്കുമ്പോ എന്തോരം? ദ്വിതീയാടൗ സേനഹ. ഏന വന്നു കഴിഞ്ഞാൽ ഏന ഔ എന്തോരുന്നു? പിന്നെ ഇതം ശസ്രിക്കുന്നു. തഥാദിന അതോ ഗുണയൊക്കെ വരുന്നെങ്കിൽ വന്നോട്ട് വിരോധമൊന്നുമില്ല, പക്ഷെ എന്തായിരിക്കും വരുന്നത്? ഏന വരും. ഏന ശസ്സന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പ്രഥമിക പുറസോർണ ഏനാൻ. അപ്പൊ ആ പ്രാതിപദികത്തിന് ഏനാദേശം വരികയാണ്. അപ്പൊ ദ്വിതീയയുടെ ഉദാഹരണം കഴിഞ്ഞടുത്ത് ഏതാണ്? ട. ഇതം ടാന്നിരിക്കുമ്പോ ഏന ടാന്നിരിക്കുന്നിടത്ത് താമസിക്കുന്ന ഗുണം ഏന ഏനേന ഏനേന രണ്ടിന അടുത്ത് വരും. പിന്നെ എവിടെയാണ്? ദ്വിതീയ ട, പിന്നെ ഓസ്. ഇതം മോസം തിരിയുമ്പോ ഏന മോസം തിരുന്ന എന്തോരും ഏനയോഹോ ഏനയോഹോ എല്ലായിടത്തും പൂർവത്തിൽ ഏന വരുന്നു, ബാക്കി കാര്യങ്ങളും വരുന്നു. അതെവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഉദാഹരണത്തിൽ പറഞ്ഞത്. അത് ആ ഉപയോഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വിശദീകരിച്ചത്. കിഞ്ചിത് കാര്യം വിധാതു ഉപാത്തസ്യ കാര്യാന്തരം വിധാതും പുനരുപാധേനും അന്വാദേശ. കിഞ്ചിത് കാര്യം വിധാതും, ഒരു കാര്യം വിധിക്കുന്നതിനെന്ന് വെച്ചാൽ ബോധിപ്പിക്കുന്നതിന്, ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതിനെന്നർത്ഥം. അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം ബോധിപ്പിക്കുക എന്നർത്ഥമാണ്. ഒരു കാര്യത്തെ എപ്പോഴും ബോധിപ്പിക്കാനുണ്ടോ? അതല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യം ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു, ഒന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? അനേന വ്യാകരണം അധീതം, ഇവൻ വ്യാകരണത്തെ അധ്യയനം ചെയ്തു. അപ്പൊ കിഞ്ചിത് കാര്യത്തെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കാര്യമാണ്? വ്യാകരണ അധ്യയനം. അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഉപാത്തസ്യ, ഉപാത്തമായി ഗ്രഹിച്ചു ആരെ? ബാലനെ സ്വീകരിക്കുക, ഗ്രഹിക്കുക. അവിടെ ബാലനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇതം ശബ്ദത്തിലൂടെ സ്വീകരിച്ചു. ബാലനെ എങ്ങനെ? ബാലനെന്നാണോ പറഞ്ഞത്? അനേന എന്നുവെച്ചാൽ അപൂപാത്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതം ശബ്ദദ്വാര ഉപാത്തം. ആരെ? ബാലനെ. അതാണ് ഇവിടെ പറഞ്ഞത് അനേന. അങ്ങനെ ഗ്രഹിച്ച ബാലനെ കാര്യാന്തരം വിധാതു, മറ്റൊരു കാര്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റൊരു കാര്യത്തെ. ഇവിടെ മറ്റൊരു കാര്യം എന്താണ്? ഛന്ദശാസ്ത്രത്തിന്റെ അധ്യയനം. അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പുനരുപാദാനം വീണ്ടും പരാമർശിക്കുക. ഏതിനെ? ആദ്യം പറഞ്ഞതിനെ. ആദ്യം പരാമർശിച്ചതിനെ വീണ്ടും പരാമർശിക്കുക. അത് രണ്ടാമത് ആ പരാമർശം, അതിനാണ് എന്ത് പറയുന്നത്? അന്വാദേശ. എന്നുവെച്ചാ ഇങ്ങനെ പല സ്ഥലത്തും പ്രയോഗങ്ങളുണ്ടെന്നർത്ഥം. അനേന വ്യാകരണം അധീതം, ഏന ചന്ദ്രീ, അനയോഹോ പവിത്രം കുലം, ഏനയോ പ്രഭൂതം. രണ്ടുപേരുണ്ട്, അവരെ കുറിച്ച് പറയുകയാണ് ആദ്യം. ആദ്യം പറയുന്ന കാര്യമാണ് അനയോഹോ പവിത്രം കുലം. ഈ രണ്ടുപേരുടെയും കുലം വളരെ പവിത്രമാണ്. ഇത് അനയോഹോ എന്ന് പറയുന്ന ഏത് രൂപം? ഇത് ശബ്ദത്തിന്റെ ഷഷ്ടി ദിവസം. ഈ രണ്ടുപേരുടെയും കുലം പവിത്രമാണ്. ഇനി അതേ രണ്ടുപേരെ കുറിച്ച് മറ്റൊരു കാര്യത്തെ ബോധിപ്പിക്കുകയാണ്. എന്താണ്? ഏനയോഹോ പ്രഭൂതംസം, ഇവർക്ക് രണ്ടുപേർക്കും അളവറ്റ സ്വത്തുണ്ട്. ഏനയോഹോ പ്രഭൂതംസം. അപ്പൊ രണ്ടാമത് പറഞ്ഞെന്താണ്? ഏനയോഹോ എന്ന് പറഞ്ഞിരുന്നത് അന്വാദേശ ത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതം ശബ്ദത്തിന്റെ അന്വാദേശ രൂപം മനസ്സിലായല്ലേ? ഏനം ഏനു ഏനാൻ ഏനേന ഏനയോ ഏനയോ രൂപങ്ങൾ അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അന്വാദേശം മനസ്സിലായല്ലോ? അടുത്ത് സൂത്രം നോക്ക്, ഏതാണ് പൂർവ്വം ഏതാണ് പരം? നോക്കുക, നമ്മള് സൂത്രം നോക്കിയാ മനസ്സിലാകാണ്ടോ? സൂത്രം നോക്കിയാ അസിദ്ധമാണോ? അസിദ്ധമാണോ? സൂത്രം നോക്ക്. എന്നോട് ചോദിച്ച മൂന്നാം പറയുന്നത് മൂന്നാം പാദത്തിൽ മോനോ ദാതോ എന്ന് പറയുന്നത് ഒന്നാം പാദത്തിലോ? രണ്ടാം പാദത്തിൽ. അതിന്റെ നമ്പർ എത്ര നഷ്ടയുടെ? അല്ല, മോനോ ദാതോയുടെ നമ്പർ എത്രയാ? 8 2 94 64. അപ്പോ അത് 8 2 മോനോ ദാതോഹോ. ഇനി നഷ്ടയുടെ അല്ല, 8 3. അപ്പോ നഷ്ടയ്ക്ക് മോനോ ദാതോ അസിദ്ധമാണോ? ആണോ? പിന്നെന്താ പ്രശ്നം? അസിദ്ധമല്ലെന്ന പിന്നെന്താ പ്രശ്നം? ഇതാണ് എവിടെ ഞാൻ എഴുതിയാണോ? പിന്നെ ആരെങ്കിലും എഴുതിയതിനൊക്കെ ഞാൻ ഇനി അങ്ങനെ സമാനം പറയുന്നു. പറയുന്ന കേട്ടതൊന്നും ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചാണ്. രണ്ട് സൂത്രങ്ങളാണ്. ഒന്നെന്താണ്? മോനോ ധാതോഹോ പ്രകാരം നകാരം വിധിച്ചു. അത് കഴിഞ്ഞെന്ത് വന്നു? നശ്ച. നശ്ചയുടെ ദൃഷ്ടിയിൽ അവിടെ വന്ന നകാരം അസിദ്ധമാണോ? അപ്പൊ ഏത് സൂത്രം വരും? നശ്ച വരും. പിന്നെന്താ കുഴപ്പം? പിന്നെന്താ പ്രശ്നം? പിന്നെ ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ്. അതിപ്പോ എന്താണ്, ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു ഭ്രമം സംഭവിക്കാം. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പലരും എഴുതും. വ്യാകരണമല്ലേ? വ്യാകരണത്തിൽ ആർക്കും എന്ത് ഭ്രമവും സംഭവിക്കാമെന്ന് തുടങ്ങി പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങി. വളരെ ശ്രദ്ധിച്ചിരിക്കണം. എനിക്കും പറ്റാം, നിങ്ങൾക്കും പറ്റാം. തെറ്റുകൾ ഭ്രമം ആർക്ക് സംഭവിക്കാം? പിന്നെ വന്നു കഴിഞ്ഞാൽ തിരുത്തത് അത്ര തന്നെ. എനിക്കാണ് വന്നെങ്കിൽ ഞാൻ തിരുത്തണം, നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ തിരുത്തണം. പുസ്തകം എഴുതിയാണ് വന്നാൽ അയാൾ തിരുത്തണം. അല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതാണ് നല്ല നിയമം. നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം. പൂർവത്തിന് പരം അസിദ്ധമാവും, പരത്തിന് പൂർവം അസിദ്ധമാകത്തില്ല. പരസൂത്രമാണേത് നശ്ച നാന്താത്പരസി സസ്യ ധുട്ടുവ. ആ സൂത്രം നമുക്ക് എന്താണ് ഇവിടെ പ്രശാൻസൂന്നിരിക്കുകയാണ്. എന്തുകൊണ്ട്? മോനോ ധാതു പ്രകാരം നകാരം വിധിച്ചാൽ അസിദ്ധമല്ല. എന്തുവരുന്നു? ധുട്ടു വരും. പക്ഷെ എഴുതിയാണ് എന്തോ ഭ്രമം വന്നു. ഭ്രമത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അടുത്ത നകാരാന്ത ശബ്ദമാണ് ഏത്? മാ കഴിഞ്ഞ് ഹയവരട്ട് ലണ് മലയാളം പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? എഴുതിയിട്ടുണ്ടോ? അത് ശരി. ഇപ്പൊ എല്ലാ ദിവസവും കണ്ണാടി ഇല്ലാതെ തന്നെ പറഞ്ഞു. ഇന്ന് വന്നായിരിക്കട്ടെ. അത് രൂപം കൊടുത്തിട്ടുണ്ടോ എന്ന്? അത് കൊടുത്തിരിക്കും. ദുട്ടു എന്ന രൂപം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിരിക്കണം. ദുട്ടു വികല്പാതി ബാക്കിയുള്ള രൂപത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് വേറെ. ഓ, ഇതിന്റെ ബാക്കി രൂപമൊന്നും കൊടുത്തിട്ടില്ല. രാജൻ ശബ്ദം, രാജൻ സൂന്നിരിക്കുന്നു അവിടെ. സുലോപിക്കായ സൂത്രപ്രകാരം അതാണ് സുലോപിക്കുന്നത്. സുലോപിക്കുന്ന സൂത്രമാണോ? ഉപദാദീർഘം ഇരിക്കുന്ന സൂത്രമാണ് സർവനാമാസന. ഇതിലാദ്യം ഏത് വരും? സുലോഭം വരുമോ ഉപദാദീർഘം വരുമോ? എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഉപദാദീർഘം ആദ്യം വരുന്നു? രണ്ട് സൂത്രങ്ങളിൽ ഏതാണ് ആദ്യം വരുന്നതെന്ന് ചോദിച്ചു. ഹർണ്യാഭ്യ ദീർഘാസ്യസ്യ അവിടുത്തെ ഹല്ലും വരാം, സർവനാമസ്ഥാന ജാസം ബുദ്ധവും വരാം. ഏത് വരുമെന്ന ചോദ്യം? എന്തുകൊണ്ട്? എങ്ങനെ? വേറെ സ്ഥലത്ത് വരാമല്ലോ രാജനല്ല, വേറെ എവിടെയെല്ലാം ഉണ്ട്? രാജൻ സൂന്നിരിക്കുമ്പോ ഏത് വരും എന്നാണ്? വരം കാര്യം ഏത് വരും? സർവനാമസ്ഥാന ജാസം ബുദ്ധ വരണം. എന്തുകൊണ്ട്? രണ്ട് ഒരു സ്ഥലത്ത് വരുന്നു, രണ്ട് സൂത്രങ്ങൾക്ക് വേറെ പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട്. അങ്ങനെ വരുമ്പോ വിപ്രവിഷേദേ പരം കാര്യം പ്രകാരം എന്തുവരും? ഉപദാദീർഘം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തുവരും? ഹൽഞാപ്യ ദീർഘാസ്യഹൽസു ലോപിക്കും, പിന്നെ നഗാരം ലോപിക്കും. എങ്ങനെ വരും? രാജ നഗാരം ലോപിക്കുന്ന എങ്ങനെ? രാജാ. ഇതാണ് മലയാളത്തിൽ എഴുതുമ്പോൾ രാജാവ് എന്നെഴുതും. ബുന്ന് കൂട്ടിച്ചേർത്തുള്ളൂ. മലയാളത്തിന്റെ നിയമം അനുസരിച്ചാണ് അങ്ങനെ പറയുന്നത്. രാജാവ്, ബ്രഹ്മാവ്, മഹാത്മാവ്, ഒരു മാവൂടെ ചേർക്കും, ബൂടെ ചേർക്കും. സംസ്കൃതത്തിൽ എഴുതുമ്പോൾ രാജ, ബ്രഹ്മ ധാരാളം വരുന്ന ശബ്ദമാണ്, മഹാത്മാ എല്ലായിടത്തും എന്തോരും സൂപരത്തിയിരിക്കുന്നു. ഉപദാദീർഘം വരുന്നു, സുലോഭം വരുന്നു, നലവും വരുന്നു. കണ്ടുകഴിഞ്ഞ ആകാരാന്തം പോലെ തോന്നും. ആകാരാന്തമല്ല, ശബ്ദം നകാരാന്തമാണ്. വിപ്രതിഷേധേ പരം കാര്യം പ്രകാരം വിപ്രതിഷേധമായി ഒന്നിനെ ബാധിച്ചിട്ട് വേറൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വരാൻ പാടില്ല. എന്തുകൊണ്ട്? പഠിച്ചിട്ടുള്ളതാണ് വിപ്രതിഷേധേ പരം കാര്യം അനുസരിച്ച് ഒന്നിനെ ബാധിച്ചിട്ട് മറ്റൊന്ന് വന്നാൽ യത് ബാധിതം തത് ബാധിതമേവ എന്നാണ്. വിപ്രതിഷേധ പരകാര്യം പ്രകാരം ഒന്നിനെ ബാധിച്ചിട്ട് അടുത്ത് വന്നാൽ പിന്നെ അതിന് വരാൻ പാടില്ല. എന്തുകൊണ്ട്? വിപ്രതിഷേധേ യത് ബാധിതം തത് ബാധിതമേവ. വിപ്രതിഷേധത്തിലൂടെ ബാധിച്ചാൽ അത് ബാധിച്ചത് തന്നെ എന്നാണ്. അത് പിന്നെ ഇവിടെ വീണ്ടും വരുമോ? സുലഭം വരുമോ? ഇല്ല. അതിനെന്താ പറയുന്നത്? പുനഃപ്രസംഗ വിജ്ഞാന സിദ്ധം. പുനഃപ്രസംഗ വിജ്ഞാനമുണ്ടെങ്കിൽ സിദ്ധമാകും. എന്നുവെച്ചാൽ ബാധിക്കപ്പെട്ടതിന് വീണ്ടും പ്രവർത്തിക്കാവുന്നു. പുനഃപ്രസംഗ വിജ്ഞാനം, ഇതൊക്കെ മീമാംസയിലെ നിയമങ്ങളാണ്. പുനഃപ്രസംഗ വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ? വീണ്ടും ഒരു പ്രസക്തി. ഇതെക്കുറിച്ച് ബോധമുണ്ടാകുകയാണെങ്കിൽ ആദ്യം രണ്ട് സൂത്രം വന്നു, വിപ്രേക്ഷിതേ പരങ്കാര്യം പ്രകാരം പരത്തിലെ വന്നു, പൂർവം പോയി, വിപ്രേക്ഷിതേ യത് ബാധിതം തത് ബാധിതമേവ, പൂർവത്തിന് വരാമയ്യ. പക്ഷേ രാജാ തുടങ്ങിയ ശബ്ദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? പുനഃപ്രസംഗ വിജ്ഞാനം, വീണ്ടും ബാധിക്കപ്പെട്ട സൂത്രം പ്രവർത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇരുവ ശ്രദ്ധിക്കുമോ? അപ്പോ ഒരിക്കൽ ബാധിക്കപ്പെട്ട സൂത്രം പ്രവർത്തിച്ചിരിക്കുന്നതായിട്ട് എങ്ങനെ മനസ്സിലാക്കാം? രൂപം കാണുമ്പോൾ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം, എല്ലായിടത്തും പറ്റില്ല. എന്നുവെച്ചാൽ ഏത് നിയമം നിയമത്തിന് വേണ്ടിയല്ലല്ലോ, സൂത്രങ്ങൾക്ക് വേണ്ടിയല്ലേ. അപ്പൊ ഏത് നിയമത്തിനും ഒരു ഭേദഗതി ചെയ്യാൻ ഭാഷ്യകാരൻ തയ്യാറാണ്. അതുകൊണ്ട് പറയുകയാണ്, രാജ എന്നുള്ള ശബ്ദം നോക്കിയപ്പോൾ അവിടെ പുനഃപ്രസംഗ വിജ്ഞാനമുണ്ട്, വീണ്ടും പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇത്ര നിയമത്തിന് തന്നെ ഇത്രയും വലിയ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യം. അത് ഇതുപോലെ തന്നെ വീണ്ടും വിധിക്കുക. അപ്പോ വീണ്ടും എന്ത് ചെയ്തു? വന്നു, വീണ്ടും സുലോഭം വന്നു, നഗാരം ലോപിച്ചു, രാജാ. ഇനി ഹേ രാജൻ എന്ന് പറയുന്നിടത്ത് എന്താണ്? ഉപതാ ദുരിതം വരത്തില്ല. എന്തുകൊണ്ടാണ്? സർവനാമസ്ഥാന അസംബദ്ധ വസ്തു ലോപിക്കും. എന്തുകൊണ്ടാണ്? അഭ്യോ ദുർഗ സുസ്യവൃത്തമല്ല. ഹേ രാജൻ, ഹേ രാജൻ, അവിടെ നഗാരം ലോപിക്കേണ്ടതാണ്. നലോഭ പ്രാതിപതിക അന്തസേനം നിഷേധിക്കുന്ന അടുത്ത സൂത്രം, നങ്ങി സമ്പുദ്ധ്യോഹോ നസ്യ ലോകോ നങ്ങൗ സമ്പുദ്ധൂച്ച. ീയിലും സബുദ്ധിയിലും നഗാരം ലോപിക്കാൻ പാടില്ല. ഹേ രാജൻ, ഹേ ബ്രഹ്മൻ, ഹേ മഹാത്മൻ, ഹേ സ്വാമിൻ, ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നഗാരം ലോപിക്കുന്നില്ല. നസ്യലോപോ നങ്ങൗ, നീയുടെ സപ്തമിയാണ് അങ്ങൗ. നീ എന്ന് പറയുന്ന ഏതാണ്? സപ്തമിയ ഗോചനം. സമ്പുദ്ധൂച്ച, സമ്പുദ്ധിക്കുകയാണ് ഇത് ഉദാഹരണം. സമ്പുദ്ധി സംയോജിക്കുന്ന സൂത്രം ഏകോചന സമ്പുദ്ധി. സമ്പുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്പുദ്ധി പരമിരിക്കെ. അപ്പൊ നലോ പ്രാതിപതിക അന്തസ്ഥയുടെ വൃത്തിയിൽ എന്താ പറയുന്നത്? അങ്ങനെ നലോഭ പ്രാതിപതികാന്തസ്ഥ്യ എന്ന് പറയുന്നതിന്റെ വൃത്തി, പ്രാതിപതിക സപ്ഞകം യത് പദം എന്നാ പറഞ്ഞിരിക്കുന്നു. അപ്പോ എന്നുവെച്ചാൽ പദത്തിന്റെ അന്ത്യത്തിനുള്ള നഗാരമാണ് ലോപിക്കുന്നു. തന്തസ്യ നസ്യ ലോപഃ. അപ്പൊ നലോഭ പ്രാതിപതികാന്ത്യസ്യ എന്നുള്ള സൂത്രപ്രകാരം നഗാരം ലോപിക്കണമെങ്കിൽ അതെന്തായിരിക്കണം? പദമായിരിക്കും. ഹേ രാജൻ എന്നുള്ളത് പദസഞ്ജയുണ്ടോ? എങ്ങനെ? സുപ്തിംഗന്ധം പദം. സുഗന്ധമാണോ? പ്രത്യലക്ഷണം. ഇത് പദാന്തമാണ്. സമ്പുദ്ധിയില് പദാന്തമാണ്. നഗാരൻ ലോപിക്കാൻ പ്രാപ്തമാകുന്നു, നിഷേധിച്ചു. സമ്പുദ്ധിക്ക് ഉദാഹരണം, ഞീയിൽ നോക്കുക. ഹേ രാജൻ അല്ല, രാജൻ ഞീ എന്നിരിക്കുന്നു. രാജൻ ഞീ, ഇവിടെ നഗാരത്തിന് ലോകം വരുമോ? എന്തുകൊണ്ട്? പദസഞ്ജ ഇവിടെ ഇല്ല. അവനിവിടെ അതിന് നഗാര ലോകത്തെ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? നസ്യ ലോകവും നങ്ങൗ സമ്പുദ്ധൂച്ചാന്ന് പറയേണ്ട കാര്യമുണ്ടോ? രാജൻ നീന്തിരിക്കുന്നിടത്ത് രാജന് പദസഞ്ജയില്ല. പിന്നെ എന്ത് സഞ്ജ ഉള്ളത്? ഭസഞ്ജ സൂത്രപാരം യജിഭം. അമ്മിനെ നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? വേറെ സ്ഥലം നീ എന്ന് പറയുന്നത് ഇതാണ് സപ്തിമേഘം. വേറെ ഒന്നുമില്ല, പാണിനി വേറെ ഒന്നും എഴുതിയിട്ടില്ല, ഉറപ്പിച്ചും പറയാം. നലോപപ്രാതിപതികാന്തസ്യ മാത്രമേ ഉള്ളൂ. അഭിനേന്ദ്രൻ നീ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പാണിനി നീ എന്ന് പറഞ്ഞു? കാരണം നലോപപ്രാതിപതികാന്തസ്യ എന്നുള്ള സൂത്രപ്രകാരം മാത്രമേ നകാരലോകം ഇരിക്കുന്നുള്ളൂ. അത് പദസഞ്ജയുള്ളിടത്തേ ഉള്ളൂ. രാജൻ ഗീന്നിരിക്കുന്നിടത്ത് രാജന് പദസഞ്ജയില്ല. അഭിന്ന നകാരലോകം അവിടെ പ്രാപ്തമല്ല. അപ്പൊ നങ്ങി സംബുദ്ധിയോ അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. എന്നാലും പാണിനി നങ്ങി സംബുദ്ധിയോ എന്നിടത്ത് ഗീ എന്ന് പറഞ്ഞത് എന്തിനാ ചോദിച്ചത്? ഒന്നിനും ജ്ഞാപകമല്ല, അങ്ങനെ ഒരു ജ്ഞാപകമില്ല. പിന്നെ ഉത്തരം വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞല്ലോ നിങ്ങൾ. രാജനി അത് വേറെ കാര്യം. അവിടെ നഗാര ലോപിച്ചിട്ടില്ല രാജ്ഞി എന്നുള്ളത്. നഗാര ലോപത്തെ എന്തിനു നിഷേധിച്ചു എന്നുള്ളതിന്റെ ഉത്തരം വളരെ നിസ്സാരമാണ്. ആർക്കും പറയാമെന്നുള്ളതേ ഉള്ളൂ. അത് വേറെ, അത് ഇതുമായിട്ട് ബന്ധമില്ല. ചോദ്യം ഇതാണ്, ഇവിടെ നീ പരത്തിട്ടിരിക്കുമ്പോ പൂർവത്തില് പദസഞ്ജ ഇല്ല. പദസഞ്ജ ഉണ്ടെങ്കിലേ നഗാരം ലോപിക്കത്തുള്ളൂ. പദസഞ്ജ ഇല്ലാതിരിക്കെ പാണിനി നഗാരലോകത്തെ നിഷേധിച്ചു. അതെന്തിനാ ചോദ്യം? അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. രാജൻ പ്രാതിപതികമാണ്, അതൊക്കെയാണ്. ആ പ്രശ്നം പ്രാതിപതികം അല്ലെന്ന് പറഞ്ഞാൽ ഹേ രാജൻ എന്നിടത്തും അതേ പ്രശ്നം വരും. അവിടെയും പ്രാതിപതികം അല്ലെന്ന് പറയേണ്ടി വരും. പ്രാതിപതികമാണ്. ഇത്രയും നിസ്സാര കാര്യത്തിനാണ് ഇത്രയും ആലോചിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. നീ എന്ന് പറയുന്ന സുപ്പാണെങ്കിലും ഇവിടെ രാജൻ നീ തന്നെ ഇരിക്കുന്ന. അപ്പൊ രാജൻ എന്ന് പറയുന്നിടത്തല്ലേ ലോകം പ്രാപ്തമാകുന്നു. അവിടെ പദസഞ്ജയ ഉണ്ടോ എന്നുള്ളതാണ്, ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ആർക്കും പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം. പറയട്ടെ, ഇവിടെ പാണിനിക്ക് ഒരു ചെറിയ ഓർമ്മ പിശക് പറ്റിയതാണ്. ഇത് പദമാണ് അല്ല എന്നുള്ള കാര്യം ഓർത്തില്ല. ഇത്ര നിസ്സാര കാര്യമെന്ന് പറഞ്ഞതാ. പദമല്ല എന്നുള്ള കാര്യം പാണിനി ഓർത്തില്ല, നിഷേധിച്ചു. വരും എന്നുള്ള തരത്തിൽ നിഷേധിച്ചു. കാരണം ഇതിന് ലോകത്തിലൊരു ദൃഷ്ടാന്തമേ ഇല്ല. ഇതിന് ഭാഷകാരൻ വളരെ കഷ്ടപ്പെട്ട് വേദത്തിന് മുഴുവൻ അന്വേഷിച്ചു കിടന്നു. വേദത്തിൽ നിന്നൊരു ഉദാഹരണം കിട്ടി. പരമൻ പരമേ വ്യോമിനി എന്നുള്ളത് നഗാര ലോകത്ത്. പക്ഷെ അതിന് പിന്നെ വേറെ കുഴപ്പമായി. അതിന് വേറെ കാരണങ്ങളുണ്ട് അവിടെ ലോകിക്കായിരിക്കാൻ. ചുരുക്കം പറഞ്ഞാൽ ഒരു ചെറിയ ഓർമ്മിപ്പിച്ചതാണ്. നീല നിഷേധിക്കേണ്ട കാര്യം ഇല്ല, നഗാര ലോകിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. പിന്നെ വേദത്തിൽ നിന്നൊരു ഉദാഹരണം എടുത്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും ഞാൻ പറയുന്നു എന്നല്ലാതെ വ്യാകരണം വൈയാകരണന്മാരുടെ അടുത്ത് ചെന്ന് പറയരുത് പാണിനിക്ക് ഓർമ്മപ്പിച്ച കാണാം, അവർ ശവിച്ചു കളയും. ആര്? അവർ ഭാഷകാരൻ പറഞ്ഞ പറയും. വേദത്തിൽ നിന്ന് ഉദാഹരണം കൊടുക്കും. വേദത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, പരമേ വ്യോമൻ വ്യോമിനി എന്ന് പറയുന്നതിന് പകരം വ്യോമൻ വേദത്തിൽ അവിടെ പിന്നെ എങ്ങനെ വരും സുപാംസുലുക്കം എന്നുള്ള സൂത്രപ്രകാരം ലുക്ക് വരും, ലുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പദമാകും, വേണ്ട പ്രശ്നങ്ങൾ വേറെ വരും. അതെടുത്തു കഴിഞ്ഞാലും പ്രശ്നം തീരത്തില്ല, പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഓർമ്മ പെശകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, പ്രശ്നം നമുക്ക് പരിഹരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ അത് വഷളാകും ഒരുപാട്. അടുത്തൊരു വാർത്തയും വരുന്നുണ്ട്. നൌ ഉത്തരപദേ പ്രതിഷേധോ വക്തവ്യ ബ്രഹ്മനിഷ്ഠ. ഇതും ഇവിടെ ആവശ്യമില്ലാത്ത ഒരു വാർത്തയുമാണ്. ഇത് വാർത്ത എഴുതിയാളുടെ ഒരു ഓർമ്മപ്പെശക്. ഇവിടെ ഇതിന്റെ ഒരു ആവശ്യമില്ല, പറഞ്ഞാലൊട്ടും മനസ്സിലാകത്തുമില്ല. കാരണം ഇത് സമാസത്തിൽ കൊടുക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത ഒരു വാർത്തയും ഒരു ബ്രഹ്മനിഷ്ഠയും അവിടെ കൊണ്ടുവന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ, ബ്രഹ്മണി നിഷ്ഠ യസ്യ എന്ന് വിഗ്രഹിക്കുമ്പോ ബ്രഹ്മൻ നീ നിഷ്ഠ സു ആ പ്രക്രിയയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം മനസ്സിലാക്കാതെ ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അവിടെ സുലോപിക്കുന്നു, ബ്രഹ്മൻ നിഷ്ഠ എന്നിരിക്കുന്നു, പിന്നെ നഗാരം ലോപിക്കുന്നു. അവിടെ എന്താണ് നങ്ങി സംബുദ്ധ്യോ എന്ന് പറയുന്ന നിഷേധത്തിന്റെ നിഷേധമാണ് വാർത്തകൾ. നലോപപ്രാതിപതികാന്തസ്യ നിഷേധിക്കുകയാണ് തോന്നുന്നു, അതിനെ നിഷേധിക്കുകയാണ് ആ ഉത്തരപദേ പ്രതിഷേധോക്തെന്ന് പറഞ്ഞാൽ ഫലത്തിൽ എന്ത് സംഭവിക്കും, നഗാരം ലോപിക്കും. അപ്പൊ ബ്രഹ്മനിഷ്ഠ എന്നുള്ളത് നഗാരം ലോപിച്ചിരിക്കുന്നു, ബ്രഹ്മ എന്ന് മാത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഉത്തരപദം പരമിരിക്കുന്ന നീ പരമിരിക്കെ നഗാരത്തിന് ലോകം വരും, ലോപ നിഷേധത്തെ നിഷേധിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ലോകം വരും. ഇത് ഇവിടുത്തെ പ്രക്രിയയല്ല, സമാസം പഠിക്കാതെ എന്നൊന്നും വ്യക്തമായി മനസ്സിലാകും. പിന്നെ എന്തിനു ഇതിവിടെ എടുത്തു ചേർത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സമാസത്തിൽ എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്, അവിടെ ലൗകിക വിഗ്രഹം എന്താണ്, അലൗകിക വിഗ്രഹം എന്താണ്, അതിലെങ്ങനെ സുലോപിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കാത്ത ഒരാളിനോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. അതവിടെ ഇരിക്കട്ടെ. സമാസം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഓർത്ത് ചോദിച്ചാൽ പറയാം, കാരണം അവിടെ ഇത് കൊടുത്തിട്ടില്ല, ചിലപ്പോൾ ഞാനും മറന്നു. അതുകൊണ്ടാണ് ഓർത്ത് ചോദിച്ചാൽ പറയാമെന്ന് പറഞ്ഞത്. ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, നങ്ങി സംബുദ്ധ്യോഹം എന്ന് പറയുന്നത് നലോപപ്രാതിപതികാന്തസ്യ എന്ന് പറയുന്ന സൂത്രത്തിനെ നിഷേധിക്കുന്ന സൂത്രമാണ്. ആ നിഷേധത്തെ നിഷേധിക്കുന്ന വാർത്തികമാണ് ആ ഉത്തരവതേ പ്രതിഷേധോ വക്തവ്യ. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠ എന്നിടത്ത് ബ്രഹ്മൻ ശബ്ദത്തിന്റെ നഗാരം ലോപിച്ച് ബ്രഹ്മനിഷ്ഠ എന്നുള്ള രൂപം വന്നു. ഇത്രയും മനസ്സിലാക്കും. അടുത്ത് രാജൻ ഔവന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു, സർവനാമസ്ഥാനജാവ സംബുദ്ധ ഉപദാതീർഘം വന്നു. രാജാൻ ഔ രാജാ രാജാനോ ആത്മാ ആത്മാനോ എല്ലായിടത്തും ഇതുപോലെ വരുന്നത്, ബ്രഹ്മ ബ്രഹ്മാണോ രാജാനഹ. രാജൻ അസന്നിരിക്കുമ്പോൾ എന്തുവരുന്നു, സർവനാമസ്ഥാനേജ അസംബദ്ധോ രാജാനഹ. ഹേ രാജൻ ഹേ രാജാനോ രാജാനഹ രാജാനം ഉദാദീർഘം അമ്മിപ്പോർവരുമോ, രാജൻ അമ്മന്തിരിക്കുന്നിടത്ത് അമ്മിപ്പോർവ് വരുമോ, എന്തുകൊണ്ട് അതന്തത്തിനാണ് അത് വിരിക്കുന്നത്, അമ്മിപ്പൂർവ അപ്പോ അമ്മിപ്പൂർവ് വരുന്നില്ല. രാജാനും രാജാനും രാജൻ ശസ് എന്നിരിക്കുമ്പോ ഇവിടെ ഭസഞ്ഞുണ്ട് സൂത്രം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സൂത്രം വരും, ഏതാണ് ഏതാണ് നേരത്തെ പഠിച്ച സൂത്രം, രാജൻ അസന്നിരിക്കുന്നിടത്ത് അല്ലോപോ അനഹ, അനിന്റെ അകാരത്തിന് ലോകം വരുന്നു ബസഞ്ഞുള്ളിടത്ത്, അജാതി വിഭക്തി പരമിരിക്കുമ്പോ അങ്കാവയോ അസർവനാമസ്ഥാന അജാതി സോതുപരോ യോ അൻ തസ്യ അകാർച്ചത് അലോപനം എവിടെയാ പഠിച്ചെന്നറിയാമോ? അസ്ഥി ദതി ശക്തി അക്ഷണം അനങ് അവിടെ പഠിച്ചാണ്. ദദ്ന ദദ്ന ദദ്നേ എല്ലാം ഓർമ്മിച്ചിരിക്കുന്നതാണ്. ഇവിടെ രാജൻ അസന്നിരിക്കും, ബസഞ്ഞുണ്ട്, രാജൻ അകാരം ലോപിച്ചു. അപ്പൊ രാജ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ജിരിക്കുന്നിടത്ത് സോശന അസോശത്വം വരുമ്പോ എന്തുവരും? നഗാരത്തിന് ഞാവര് രാജ് രാജ്ഞ അസ്രാജ്ഞ സ്ത്വം വന്നിരിക്കുന്നിട്ടാണ് നഗാരത്തിന് ഞകാരം. രാജ്ഞ ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ജകാരവും നകാരവും കൂടി സംയോഗം വന്നിരിക്കുകയാണ്. സ്തുത്വം വന്ന് ഞകാരം പോയി, അല്ല പുതിയൊരു സാധനമൊന്നുമല്ല. അതിന്റെ ലിപി ശ്രദ്ധിക്കണം. രാജ്ഞടത്ത് സാധാരണ സംയുക്താക്ഷരങ്ങൾ എഴുതുന്നത് നമ്മൾ എഴുതുമ്പോൾ അതിന് വലിയ വ്യത്യാസം വരത്തില്ല. ഇത് ആകെ മാറിയിരിക്കുകയാണ്. ഞേക്ക് വേറെ ഒരു ചെറിയ സാധനമേ ഉള്ളൂ, രണ്ണൂടെ ചേർത്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് ജും തമ്മിൽ സംയോഗം വരുന്നു. അവിടെ നഗാരത്തിന് സ്വത്വം വന്നു, ഞകാരം വന്നു, രാജ്ഞ വന്നു. തൃതീയൻ എങ്ങനെയാണ്? രാജൻ ടാന്നിരിക്കുന്നിടത്തും അലോപന സ്വത്വം വന്ന് രാജ്ഞ.